അപ്പൊ അവിടെ നിസ്വാർത്ഥതയിൽ എങ്ങനെയാ സ്വാർത്ഥത വരുന്നവരില്ല? അപ്പോൾ ആ നിസ്വാർത്ഥത കൊണ്ട് അവനിൽ വരുന്നവര് അന്ധകരണ ശക്തി, അതാണ് ഇവിടെ പറയുന്നത്. അതിന് മറ്റുള്ളവനെ നന്മയെ ലക്ഷ്യമാക്കി കർമ്മം ചെയ്തേ പറ്റൂ. എന്നാലേ അത് നിസ്വാർത്ഥമായതുകൊണ്ട് ഈ കർമ്മയോഗത്തിൽ പറയുന്നത് എന്താണ്? നിങ്ങൾ അഹന്തയില്ലാതെ കർമ്മം ചെയ്യുക, മമതയില്ലാതെ കർമ്മം ചെയ്യുക, നല്ല കാര്യം. പിന്നെ അവിടെ ചോദ്യം വരും, എന്ത് കർമ്മം ചെയ്യണം? അത് സ്വധർമ്മം ചെയ്യണം, തന്റെ ധർമ്മം ചെയ്യണം. സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവ. അർജുനനോട് പറയുന്നതാണ്. അത് ഈ പറയുന്നതുമായിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കും. അർജുനനോട് പറയാണ്, നിന്റെ ധർമ്മത്തിൽ നീ മരിച്ചാൽ നല്ലത് തന്നെയാണ്. എന്നുവെച്ചാ നിന്റെ ധർമ്മത്തിൽ നീ മരിച്ചാലും നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ധർമ്മം ഏതാണ്? മരിക്കാൻ സാധ്യതയുള്ള ഒരു പ്രവൃത്തിയാണ്, യുദ്ധമാണ്. മരിക്കാൻ സാധ്യതയുള്ള ഒരു പ്രവൃത്തി ആയതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറയുന്നത്. എന്ത്? നിന്റെ ധർമ്മത്തിൽ നീ മരിച്ചാലും പ്രത്യേകിച്ച് കുഴപ്പമില്ല, അത് നിന്റെ ധർമ്മമാണോ, അതുകൊണ്ട് നീ അതിനെ ഉപേക്ഷിക്കരുത്. അതെങ്ങനെ നിന്റെ ധർമ്മമോ? നീ ക്ഷത്രിയനാണ്. അപ്പൊ നിന്റെ തൊഴിലാണെന്തോ യുദ്ധം ചെയ്യുക, മരിച്ചാലും കുഴപ്പമില്ല. പരധർമ്മം നീ ചെയ്യൽ. നീ എന്താണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്? വൈക്ഷ്യം ഭോക്തം അർഹതി എന്ന് വെച്ചാൽ ബ്രാഹ്മണന്റെ ധർമ്മം ആണെന്ത്? സന്യാസം, ഭിക്ഷാന്നം കഴിക്കാന്ന് പറയുന്നു. അപ്പോ ആ അത് നീ ചെയ്യരുത് എന്നുള്ളതാണ്. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എന്ത് കർമ്മം ചെയ്യണം, മറ്റൊന്നത് എങ്ങനെ ചെയ്യണം. കർമ്മത്തെ സംബന്ധിച്ച് കർമ്മയോഗത്തിൽ രണ്ട് സിദ്ധാന്തങ്ങളാണ് പ്രധാനമായി വരുന്നത്. ഒന്ന് എന്ത് കർമ്മം ചെയ്യണം, അതിന് വ്യക്തമായി പറയുന്നത് എന്താണ്? സ്വധർമ്മം ചെയ്യണം. ആ സ്വധർമ്മം എങ്ങനെ നിശ്ചയിക്കും? അത് സ്വധർമ്മം നിശ്ചയിക്കാൻ വരെ വഴിയൊന്നുമില്ല. ഇത് ഈ കർമ്മയോഗം എന്ന് പറയുന്നത് കർമ്മത്തിന് അധികാരിയായിരിക്കുന്ന മനുഷ്യരാണ്. ദേവന്മാരൊന്നും കർമ്മത്തിന് അധികാരിയല്ല. അതൊക്കെ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച. കർമ്മത്തിന് അധികാരിയായിരിക്കുന്നവരാണ്. അതായത് ഇപ്പം കർമ്മങ്ങൾ എന്ന് പറയുമ്പം ദേവപൂജയും മറ്റും ആണ് ആരുടെ കർമ്മം? ബ്രാഹ്മണന്റെ കർമ്മം. ആ ബ്രാഹ്മണൻ ചെയ്യുന്നവർക്ക് ദേവന്മാരെ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത് കർമ്മം ചെയ്യുന്നത്. ഇന്ദ്രന് വേണ്ടി ഒരു കർമ്മം ചെയ്യുന്നു. ആ കർമ്മം ഇന്ദ്രന് ചെയ്യാൻ പറ്റും? ഇന്ദ്രന് വേണ്ടിയിട്ട് പറ്റത്തില്ല. ദേവതാധികരണത്തിൽ ഇതൊക്കെ ചർച്ച ചെയ്യും. ജ്ഞാനം എല്ലാവർക്കും ആകാമെന്ന് പറയുന്നു, കർമ്മം അത് സാധിക്കില്ല. പിന്നെ ഈ പുരാണങ്ങളിൽ പറയുന്ന എന്താണ്? ദേവന്മാർ യുദ്ധം ചെയ്തു, അത് ചെയ്തു, പൊട്ട കഥകളാണ്. ഇതൊക്കെ ആരെങ്കിലും കണ്ടോ പോയി? അതൊക്കെ കഥകൾ നമ്മളെപ്പോഴും എങ്ങനെ തന്നെ കാണണം, കഥകളായി തന്നെ കാണണം. അങ്ങനെ കാര്യം മാത്രമല്ല, കഥകളാണ് അതിലൊന്നും കാര്യം. ഇവിടെ മനുഷ്യന്റെ കാര്യമാണ് പറയുന്നത്, മനുഷ്യനെ മുൻനിർത്തിയാണ് പറയുന്നത് സ്വധർമ്മം. അപ്പൊ എന്താണ് നിന്റെ ധർമ്മം? അതാണ് ഒന്ന്. എന്ത് ചെയ്യണം? തന്റെ ധർമ്മം ചെയ്യണം. ഏതായാലും ചെയ്തേ പറ്റൂ. അർജുനോട് പറയണം, നീ ക്ഷത്രിയനായതുകൊണ്ട് നീ എന്ത് ചെയ്തേ പറ്റൂ? യുദ്ധം ചെയ്തേ പറ്റൂ, മാറാൻ പറ്റില്ല. അതി മരിച്ചു പോയാൽ നല്ലത് തന്നെ. പക്ഷെ ഒരു കാരണവശാലും പരധർമ്മം, അവിടെ അർജുനന് പ്രാപ്തമായ ഒരു പരധർമ്മം അർജുനൻ സ്വയം തന്നെ സ്വീകരിക്കാൻ പോകുന്ന എന്താണ്? അതെന്തുകൊണ്ട് പരധർമ്മമായി? ക്ഷത്രിയനത് ചെയ്യാൻ പറ്റില്ല, ബ്രാഹ്മണനെ പറ്റില്ല. അത് വേദങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വളരെ പ്രാകൃതമായ രൂപമാണ്. വ്യക്തമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് പുരാണങ്ങളിൽ, ഇതിഹാസങ്ങൾ, സ്മൃതികൾ, അതിനൊക്കെയാണ് വ്യക്തമായി നാല് വർണ്ണങ്ങളെ ഉപയോഗിച്ച് ഇന്നാരിന്നതൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. വേദത്തിൽ പറയുന്നതാണ് ബ്രാഹ്മണോസ്തി മുഖമാസി ബഹുരാജന്മേ എന്നൊക്കെയുള്ള ഒരു പ്രാകൃത രൂപങ്ങളാണ്. അവിടെയൊന്നും ഇതിലൊന്നും യാതൊരു വ്യക്തതയില്ല. ചിലയിടത്ത് അത് ഉണ്ടെന്ന് പറയും, ചിലയിടത്ത് ഇല്ലെന്ന് പറയും. കാരണം അത് വളരെ പ്രാചീനമായ ഒരു സാഹിത്യമാണ് വേദം എന്ന് പറയുന്നത്. പൗരോഹിത്യം അവിടെ അത്രയും ഉണ്ട്, അത്രയും ശക്തി പ്രാപിച്ചത്. പൗരോഹിത്യം ശക്തി പ്രാപിച്ചപ്പോഴാണ് പുരാണങ്ങളും ഇതുമൊക്കെ വന്നത്. അവിടെ വരുമ്പോഴാണ് ഈ കർമ്മങ്ങൾക്കെല്ലാം ഇത്തിരി കർശനമായ വ്യവസ്ഥകൾ വരുന്നത്. മുമ്പ് ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ പ്രാകൃത രൂപത്തിലുണ്ടായിരുന്നു, വ്യക്തമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കർമ്മം ചെയ്യുമ്പം തൻ്റെ കുലധർമ്മം അത് തന്നെ ചെയ്യണം, പരമ്പരയായി ചെയ്തു വന്നു, ക്ഷത്രിയന്മാർ ചെയ്തു വന്നു. അപ്പോൾ അതെന്ത് ചെയ്യണമെന്നുള്ളത് കുലം വെച്ച് തീരുമാനം. എങ്ങനെ ചെയ്യണം? കർമ്മയോഗമായിട്ട് ചെയ്യണം, ഈശ്വരാർപ്പണമായി ചെയ്യണമെന്നോ അസംഗമായി ചെയ്യണമെന്നോ പലതരത്തിലും അത് വ്യാഖ്യാനിക്കും. എന്തിനു വേണ്ടി പറയുന്നത്? ചിത്തശുദ്ധിക്ക് വേണ്ടി, അന്ധക്കരണത്തിന്റെ ശുദ്ധിക്ക് വേണ്ടി, അല്ലെങ്കിൽ മോക്ഷത്തിന് വേണ്ടി. അപ്പൊ ഈ ഓരോ ജാതികളോടും കർമ്മം ചെയ്യാൻ പറയുമ്പം അതാത് ജാതികൾ അതാത് കർമ്മം ചെയ്യണം. ഇപ്പൊ ബ്രാഹ്മണൻ ചെയ്യുമ്പോൾ എന്താണോ അയാളുടെ കർമ്മം എന്ന് പറയുന്നത്, അതിൽ ഹിംസയില്ല, ഡീസന്റായ കർമ്മമാണ്. പൂജിക്കുക, വേദം ചൊല്ലുക, ഇങ്ങനെയുള്ള കർമ്മങ്ങളാണ് നല്ല കർമ്മം. അപ്പൊ ഈ വ്യവസ്ഥ ഉണ്ടാക്കിയ ആരാണ്? പുരോഹിതൻ തന്നെ. അതുകൊണ്ട് നല്ല കർമ്മം എന്ത് ചെയ്തു? അവന് വേണ്ടി മാറ്റിവെച്ച് ഞങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്യാം. അപ്പൊ അതിൽ പാപം വരുന്ന കർമ്മങ്ങളൊന്നും ഉണ്ട്. പിന്നെ ഘോരമായ കർമ്മം ചെയ്യേണ്ടത് എന്താണോ, അതാണ് അർജുനൻ ചോദിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഈ ഘോരമായ കർമ്മത്തിൽ പ്രേരിപ്പിക്കുന്നു? ക്രൂര കർമ്മമല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോ ഈ ഘോരമായ കർമ്മം എന്ന് വെച്ചാൽ യുദ്ധം തന്നെ. ഇനി ചില പൊട്ടന്മാര് പറയും അതിനകത്ത് പിന്നെ യുദ്ധമൊന്നുമില്ല, എല്ലാം മനസ്സിലെ സംഘർഷം. അത് അർജുനൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് എന്നെ ഈ ഘോരമായ കർമ്മത്തിൽ, ക്രൂരമായ കർമ്മം ചെയ്യാൻ എന്തുകൊണ്ട് എന്നെ പ്രേരിപ്പിക്കുന്നു? മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതാണോ ക്രൂരമായ കർമ്മം? മനുഷ്യനെ കൊല്ലുന്നതാണ്. അപ്പോ മറ്റുള്ളവന് വേണ്ടി കർമ്മം ചെയ്യുക എന്ന് പറയുന്നതും സ്വധർമ്മം ചെയ്യുക എന്ന് പറയുന്നത് രണ്ട് രണ്ടാണ്. അപ്പൊ യുദ്ധം, അതില് കുറെ മനുഷ്യരെ കൊല്ലുന്നു, ഇതെങ്ങനെയാണ് മറ്റുള്ളവർക്ക് നല്ലതാകുന്നു? ഹിംസാത്മകമായ കർമ്മങ്ങളൊന്നും ഒരിക്കലും യുദ്ധം പോലെയുള്ള കർമ്മങ്ങൾ വിശേഷിച്ച് മറ്റുള്ളവന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ല. വളരെയധികം മനുഷ്യരെ ഹിംസിച്ചാൽ അതിന്റെ ഒരു തീരുമാനമാകത്തുള്ളൂ. അപ്പൊ അതല്ല ഇവിടെ പറയുന്നത്. കർമ്മയോഗവും അത് ഇതൊന്നും അല്ല ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ ഗുരു പറയുന്ന ഗുരുവിൻ്റെതായ കർമ്മയോഗമാണ്. ഗീതയിലെ കർമ്മയോഗമല്ല. കൊല്ലാൻ ഇനി കൊല എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും ശരി, കൊല കൊല തന്നെയാണ്. ഒന്നാം രക്തം ഒഴുകും, മനുഷ്യൻ മരിക്കും. അതൊരിക്കലും എന്താണ്, എന്തൊക്കെ ആത്മീയത കൊണ്ട് കൊലയെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും പറ്റില്ല. അപ്പോൾ രണ്ടു തമ്മിലെ വ്യത്യാസം അതാണ്. ഗുരു അങ്ങനെ ഒരു തരത്തിലും ഉള്ള ഹിംസാത്മകമായ കർമ്മത്തെ അല്ല പറയുന്നത്. വ്യത്യാസം, മറ്റുള്ളവരും നന്മ വരുന്ന പ്രവൃത്തികളെ ചെയ്യുക, അവിടെ ഹിംസയ്ക്ക് യാതൊരു സ്ഥാനവും. അപ്പൊ ഇത് എന്താണ്, കർമ്മം ചെയ്യുമ്പോൾ ചത്തുപോകുന്ന കർമ്മമാണ്. യുദ്ധം എന്ന് പറയുന്നത് എന്താ? കർമ്മം ചെയ്യുമ്പോൾ ചത്തുപോകും. അങ്ങനെ മരണത്തെ ഭയക്കേണ്ട ഒരു കർമ്മമല്ല. ധർമ്മം എന്ന് പറയുന്നതിന് നിർവചിക്കുന്നിടത്ത് ഒരുപാട് അന്തരമുണ്ട്. ധർമ്മം എന്നുള്ള ഒരു വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ പറയുന്നത് ക്ഷത്രിയന്റെ ധർമ്മമാണെന്ന യുദ്ധം ഘോരമാണെങ്കിലും കിം കർമ്മണി ഘോരേമാ ഘോരമായ കർമ്മത്തിൽ എന്നൊരു ചോദ്യം അവിടെ മറ്റുള്ളവന് വേണ്ടിയിട്ട് നന്മ ചെയ്യണമെന്നും ഘോരമായ കർമ്മത്തിൽ എന്നെ കൊണ്ട് എന്തിനു ചെയ്യിക്കുന്നു എന്നൊരു ചോദ്യം വരും. ഘോരമായ കർമ്മം എന്ന് പറയുമ്പോൾ ആ കർമ്മം മറ്റുള്ളവന് തിന്മയുണ്ടാക്കുന്നതാണ്. ഒരുത്തിനെ കൊല്ലുക എന്ന് പറയുന്നത് തിന്മയാണ്. അപ്പോ ഈ കർമ്മത്തിന്റെ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഗീത എന്ന് പറയുന്നത് അത് ഈ പ്രാകൃത ഗോത്രങ്ങൾ അടിപിടി കൂടി ജീവിച്ചിരുന്ന ഒരു കാലത്തേക്ക് മാത്രം പറ്റിയതാണ്. ഇന്നത്തെ കാലത്തേക്ക് അത് പറ്റിയല്ല. പിന്നെ ഗീതയ്ക്ക് ഇന്നും നിലനിൽക്കുന്ന എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചില മറച്ച് ചില നല്ല ആത്മീയ ആശയങ്ങൾ പറയുന്നുണ്ട്, ആത്മീയ തത്വങ്ങൾ പറയുന്നുണ്ട്. അത് മാത്രം എടുക്കുകയാണെങ്കിൽ ശരി, ആത്മീയ തത്വം എന്നും പറയാം. പറയുന്നു ഈ നിസ്സംഗമായി കർമ്മം ചെയ്യണം, അതൊക്കെ നല്ലതാണ്. പക്ഷെ അത് കൊല്ലലിൽ ആണ് ആ നിസ്സംഗത പുലർത്തേണ്ടതെന്ന് പറയുമ്പോൾ അത് ഭയങ്കര അപകടമാണ്. നിസ്സംഗമായി കൊല്ലുക അതല്ല. പക്ഷെ അങ്ങനെ നേരിട്ട് പറഞ്ഞിരിക്കുകയാണ്, അല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർക്ക് സംസ്കൃതം അറിയത്തില്ല എന്നാണ് അതിനർത്ഥം. ഉണ്ട് അത്തരത്തിലുള്ള ഒരു കർമ്മത്തെക്കുറിച്ചല്ല കൊടുക്കുന്നത്. നമ്മുടെ ഈ കോൺട്രഡിക്ടറി എന്ന് പറയുന്നത് വൈരുദ്ധ്യങ്ങൾ ഒരുപാട് അങ്ങനെ വരുന്നുണ്ട്. അത് വിശദീകരിക്കാൻ അതാണ് ഈ പണ്ഡിതന്മാരൊക്കെ കടന്ന് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വേർക്കുന്നത്. കാരണം പരസ്പര വൈരുദ്ധ്യങ്ങൾ ഒരുപാട് വരുന്നു. ഒരു ഭാഗത്ത് അഹിംസ എന്ന് പറയും, അഹിംസ പാലിക്കണം. അത് ശരിയാണ്. അഹിംസ പാലിക്കണം എന്ന് ആരോടാ പറയുന്നത്? ബ്രാഹ്മണനോടാ പറയുന്നത്. ഇതൊക്കെ ജാതിക്ക് അനുസരിച്ച് പറയുമ്പോൾ അത് ബ്രാഹ്മണൻ അഹിംസ പാലിക്കും, അവന് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. ക്ഷത്രിയനോട് അത് പറയാൻ പറ്റും? പറയാൻ പറ്റത്തില്ല. അപ്പോ എന്ത് ചെയ്യുന്നു? ഒരുവനെ അങ്ങനെ നിർബന്ധിതനാക്കി തീർക്കുകയാണ്. അപ്പൊ ആ ഒരു തലത്തിലേക്ക് വരുമ്പം ഒരിക്കലും അതിനെ വ്യാഖ്യാനിച്ച് ന്യായീകരിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ ആ കാലത്ത് പടയോട്ടങ്ങളുടെ ഒരു കാലം ഉണ്ടായിരുന്നു. രാജാക്കന്മാരുടെയൊക്കെ മെയിൻ തൊഴിൽ ഇതാണ്. അന്ന് ഈ പടപ്പാട്ടുകൾ ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ ശരിയാവും. ഇന്നത്തെ കാലത്തിൽ അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് യുദ്ധം ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത് ഇത് കുറ്റമാണ്. അതുകൊണ്ടാണ് അതിനകത്ത് പലതരത്തിലുള്ള ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ. വൈരുദ്ധ്യങ്ങൾ എവിടെ വന്നാലും ശരി, അത് ഗീതയിൽ വന്നാലും ശരി, നമ്മൾ പറയുന്ന ഒരു അത് നമ്മളിപ്പോൾ ഒരു ഒരു സിദ്ധാന്തത്തെക്കുറിച്ച് പറയുമ്പോഴോ എന്തെങ്കിലും എഴുതുമ്പോഴോ ഈ പ്രിൻസിപ്പിൾ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്ന ഒരു തത്വം അതെപ്പോഴും നമ്മൾ കരുതണം. അതായത് ഞാൻ 10 വർഷം മുമ്പ് ഒരു കാര്യം പറഞ്ഞ് ഇന്നെനിക്ക് മാറ്റി പറയാം, എന്നെന്റെ അഭിപ്രായം മാറി. 10 വർഷം മുമ്പ് ഞാൻ ചിന്തിച്ചതുപോലെയല്ല ഇന്ന് ചിന്തിക്കുന്നു, അതിനാർക്കും അവകാശമാണ്. പക്ഷെ ഞാനിവിടെ ഇരുന്ന് 1 മണിക്കൂർ നിങ്ങളെ ഒരു കാര്യം ബോധിപ്പിക്കുമ്പം ആദ്യം പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് പറയണെങ്കിൽ എന്തു ചെയ്യണം? ഞാൻ ആദ്യം പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് അവസാനം പറയണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഞാൻ ആദ്യം പറഞ്ഞ് ഞാൻ തന്നെ തിരുത്തണം. ഞാൻ അങ്ങനെ പറഞ്ഞ അതല്ല എന്ന് തിരുത്തും. ഇതൊക്കെ റിസർച്ച് മെത്തഡോളജിയിലൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു വേണം, റിസർച്ച് വർക്കെല്ലാം ചെയ്യണം. അപ്പോൾ നമ്മുടെ ആദ്യം വയ്ക്കുന്ന ഒബ്ജക്ട്സ് അതിന് വിരുദ്ധമായി അവസാനം പോകാൻ പാടില്ല. അങ്ങനെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ആദ്യം കറക്റ്റ് ചെയ്യും, എന്നിട്ട് വേണം കൺക്ലൂഷനിലെത്തിച്ചേരും. അപ്പോൾ ഈ ഗീതയൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ചു വരുമ്പോൾ ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ ഒരുപാടുണ്ട്. ഒരു ഭാഗത്ത് ഹിംസ വരും, വേറൊരു ഭാഗത്ത് അഹിംസ വരും, ഇതെങ്ങനെ യോജിപ്പിക്കും? അങ്ങനെ വൈരുദ്ധ്യങ്ങൾ പലതും വരുന്നുണ്ട് അതിനകത്ത്. അത് ഈ പറഞ്ഞതുപോലെ ആ കാലത്തിൽ വന്ന വ്യത്യാസം. ഈ വൈരുദ്ധ്യങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. നമ്മൾ ഗുരുവിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ വൈരുദ്ധ്യം വരാമെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഇന്ന് വായിച്ച ഒരു ഇന്റർവ്യൂ, ഗുരുവിന്റെ ഗുരുധർമ്മ പ്രചാരകനായ ഒരാളോട് നിങ്ങളും വായിക്കുന്നു, കേരളമതി പത്രം കൊടുത്ത് നോക്കിയാണ് ചോദിക്കുന്ന ഒരാൾ. അപ്പോൾ ജാതിയെ സംബന്ധിച്ചുള്ള നിലപാടാണ്. അപ്പോൾ ജാതിക്ക് ഞങ്ങൾ എതിരാണ്. ആര്? ഗുരുവിൻ്റെ ശിഷ്യന്മാരെല്ലാം ജാതിക്ക് എതിരാണ്. നല്ല കാര്യം. ഗുരു പറഞ്ഞിട്ടുണ്ട്, ജാതിയെ സംബന്ധിക്കുന്ന പേരുകളൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ ഈ മേലുകീഴ് അങ്ങനെ പഴയ മേലുകീഴ്, മേലുകീഴെന്ന് പറയുമ്പോൾ ഇപ്പോൾ മേലും കീഴും അംഗീകരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്, ഞാൻ ആവർത്തിച്ച് പറയത്തില്ല, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളു. പഴയ രീതി വെച്ച് പറയും. അപ്പോൾ എല്ലാവരും ജാതി പേര് കൂടെ ഉപയോഗിക്കും. രാഘവൻ ആചാരി, അല്ലേ, എം എസ് നമ്പൂതിരി പാട്, വലിയ പാടാണ് അത് പോകാൻ. എല്ലാവരും പിന്നെ പേരിൻ്റെ കൂടെ ജാതി പേര് ഉപയോഗിക്കും. അപ്പോൾ ഗുരു പറഞ്ഞിട്ടുണ്ട്, എന്താണ് ജാതി പേര് ഉപയോഗിക്കരുതെന്ന് പലരോടും പറഞ്ഞു. എന്തിനാ ജാതി പേര്? അത് കളയുന്നു. സഹോദരൻ അയ്യപ്പനുമായിട്ട് ഒരു ദിവസം സംസാരിക്കുമ്പോൾ ഗുരു പറഞ്ഞു, അയ്യപ്പൻ പറഞ്ഞു, ഞാൻ ഈയിടെ ഒരു ആധാരത്തിൽ ബുദ്ധമതമൊന്ന് ചേർത്തു, നല്ല കാര്യം എന്നാ പറഞ്ഞു. ബുദ്ധമതമൊന്ന് ചേർത്തു, ജാതി എഴുതിയില്ലല്ലോ, പറഞ്ഞില്ല, നന്നായി. ജാതി ഒരിടത്തും വരരുത്. എന്തുകൊണ്ട്? ജാതി ഇല്ലാത്തതാണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഗുരുവിന്റെ കാഴ്ചപ്പാട് അതാണ്. എന്താണ്? ജാതി ഇല്ലാത്തതാണ്, അതുകൊണ്ട് ജാതി ഒരിടത്തും വരരുത്. അത് മാത്രമല്ല, ഒന്നുകൂടി കേറ്റി പറഞ്ഞു, സർക്കാരിനോട് അനുവാദം വാങ്ങണം. എന്തിന്? ജാതി എഴുതാതിരിക്കാൻ അനുവാദം കൂടെ വാങ്ങണം. അത് ചിന്തിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ? ഗുരുവിന്റെ വ്യക്തമായ നിലപാട് അത് തന്നെ, ഒരു സംശയമുണ്ട്. അപ്പോ ജാതി എഴുതെന്ന് പറഞ്ഞാൽ ജാതിയുടെ കൂടെയും പേരിന്റെ കൂടെ ജാതി കേൾക്കരുത്. അപ്പൊ ഇദ്ദേഹം പറയണം, എന്താണ് മന്നത്ത് പത്മനാഭ പിള്ള പിള്ള ഉപേക്ഷിച്ചു, നല്ല കാര്യം. അപ്പം മന്നത്ത് പത്മനാഭ പിള്ള പിള്ള ഉപേക്ഷിച്ചു, പക്ഷെ ആളിന്നായാലും ഇല്ല, അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഉണ്ടോ? അത് മറ്റൊരു കാര്യം. പിന്നെ ഇത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് എന്താണ്? ജാതി ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഗുരു പറഞ്ഞ രീതി അനുസരിച്ച് വെച്ചാൽ ഒരാൾ താൻ ഇന്ന ജാതിപ്പെട്ടവനാണെന്നുള്ള വിചാരം മനസ്സിൽ നിന്ന് കളയണമെന്നാണ്. മനസ്സിൽ നിന്ന് പോയാൽ അവന്റെ വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും പോകും. മനസ്സിൽ ആ വിചാരം വരരുത്. ഇതാണ് ഗുരു ഉദ്ദേശിച്ചത്. മനസ്സിൽ നിന്ന് പോയാൽ പിന്നെ വാക്കിലുമില്ല, പ്രവൃത്തിയിലുമില്ല. അപ്പോ നമ്മുടെ കക്ഷി പറയാണ്, ജാതി പേര് ഉപയോഗിക്കരുതെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്നും ആൾക്കാർ ജാതി പേര് ഉപയോഗിക്കുന്നുണ്ട്. ഇന്നും ആൾക്കാർ പേരിൻ്റെ കൂടെ നമ്പൂതിരി എന്നും നായരെന്നും ആചാര്യ എന്നും പണിക്കരെന്നും ഒക്കെ ചേർക്കാറില്ല. ഇത് മഹാകഷ്ടമാണ്. ഗുരു പറഞ്ഞ ആരും അനുസരിക്കുന്നില്ല. സംഗതി ശരിയാണ്. അപ്പൊ അടുത്താണ്, അടുത്തുടനെ ചോദ്യം. അപ്പൊ സംവരണത്തിന്റെ കാര്യമോ? ഇപ്പാണ് പറയുന്നത്, ജാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ വേണം. അപ്പൊ സംവരണം വരുമ്പോ എന്ത് പറയണം? ജാതി പറയണം. ഇതിനാണ് എന്ത് പറയുന്നത്? കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഗുരുവിന്റെ ആദർശത്തിന്റെ തുഞ്ചത്താണ് നിൽക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പിന്നെ പറയാൻ പറ്റുമോ ശരി പത്മനാഭ പിള്ള പിള്ള ഉപേക്ഷിച്ചതുപോലെ ഇന്നുള്ള പിള്ളമാരൊന്നും ഉപേക്ഷിക്കുന്നില്ല, നല്ല കാര്യം ഉപേക്ഷിക്കുന്നുണ്ട്, ഉപേക്ഷിക്കേണ്ടതാണ്. അപ്പൊ പിന്നെ സംവരണത്തിന് വേണ്ടി ജാതി പറയാൻ പറ്റും. ആദർശത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാ ജാതിയുടെ പേര് സംവരണം ചോദിക്കുന്നു? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റാണ്. താൻ ആദ്യം എന്താണോ പറഞ്ഞത് അതിന് നേരെ വിപരീതമാണ് പറയുന്നത്, ഒരു സംശയമില്ല. നിങ്ങൾക്ക് സംവരണം കിട്ടുമോ കിട്ടുകയില്ല എന്നുണ്ടല്ല, ഗുരു പറഞ്ഞ ഒരു കാര്യമാണ്. എന്താണോ ജാതി ഒരിടത്തും വരരുത്, അതാണോ ഗുരുവിന്റെ സിദ്ധാന്തം? അതാണോ? അപ്പൊ പിന്നെ സംവരണം ജാതിയുടെ പേരിലെങ്ങനെ ചോദിക്കും? അപ്പൊ ഈ പറയുമ്പോഴും മറ്റുള്ള ആൾക്കാർ ഇതൊക്കെ ശ്രദ്ധിക്കും. നമ്മൾ പറയുന്നത് മണ്ടത്തരമാണ്. ഇത് ഒന്ന് ആലോചിക്കണം. അങ്ങനെയല്ല ഈ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എല്ലാവരും സ്വീകരിക്കുമെന്നും, അല്ലെങ്കിൽ ഗുരു പറഞ്ഞു എന്ന് വിചാരിച്ച് എല്ലാവരും സ്വീകരിക്കും കരുതരുത്. കാരണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഗുരുവിന്റെ കാഴ്ചപ്പാടിനെ തന്നെ തെറ്റിദ്ധരിക്കുകയാണ്. അപ്പൊ ഇത് ഗുരുവിന്റെ ആദർശമായിട്ട് രണ്ടും പറയാം. ജാതിയെ കുറിച്ച് ചിന്തിച്ചെടുത്തതെന്ന് പറഞ്ഞത് ഗുരുവിന്റെ ആദർശം തന്നെയാണ്. ഇനി സംവരണം വേണമെന്നുള്ള ഇന്നത്തെ ആവശ്യം രണ്ട് കാര്യങ്ങളാണ് അല്ലെ. സംവരണം വേണമെങ്കിൽ എന്ത് പറയണം? ജാതി പറയണമെന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ആവശ്യമാണ്. അപ്പോ സംവരണം വേണം ജാതിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പിന്നെ മറ്റത് പറയാൻ പോകരുത്. അതാണ് അതിന്റെ ഭംഗി. ഏതാദ്യം പറഞ്ഞു ഇന്ന് ആൾക്കാരെല്ലാം പേരിന്റെ കൂടെ ജാതി ചേർക്കുന്നു, അതൊക്കെ മോശമാണ്. ഇത്തരം സംഭാഷണങ്ങൾ ഇനി പറയാൻ പോകരുത് പുറത്തൊരിടത്തും. രണ്ടും കൂടെ പറയരുത്. ഈ രണ്ടും കൂടെ പറയുന്നത് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റാണ്. ഒന്ന് പറയുക എന്താണോ അത്, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സഹോദരനായ്പം. സഹോദരനായ്പം പറഞ്ഞു എന്താണോ ജാതി പറയണം, പറഞ്ഞേ പറ്റൂ, പ്രശ്നം തീർന്നു. പറയണ്ടെന്ന് പറഞ്ഞിട്ട് പറയണമെന്ന് പറയുമ്പോഴാണ് ഈ കുഴപ്പം വരുന്നത്. മനസ്സിലാവും? നടക്കില്ല ഒരിക്കലും. സംവരണം വേണ്ടെന്ന് നോക്കിയാനേ പറ്റും. അതുകൊണ്ടാണ് സഹോദരനായ്പം പറഞ്ഞത് പറയുക. എന്താണോ സഹോദരനായ്പം പറഞ്ഞു പറയുക എന്താണ്? ജാതി പറയണം, എന്തിന്? പറഞ്ഞേ പറ്റൂ. അപ്പോ ജാതിയെ ചിന്തിക്കരുത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ജാതി ചിന്തിക്കരുത്, ജാതി ഒരിടത്ത് എഴുതരുത് എന്ന് പറഞ്ഞതിന് എന്ത് സമാനം പറയും? എന്ത് സമാനം പറയും? അതിനെന്ത് സമാനം പറയും? അത് ഈ പറയുന്ന കേട്ടാത്തൊന്നും നമ്പൂതിരിയും ആചാര്യയും നായരും ഒന്നും ജാതി എഴുതാൻ പാടില്ല. ഞങ്ങൾക്ക് സംവരണമേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ജാതി പറയാം എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. അതിലും നല്ലത് സഹോദരനായിപ്പം പറഞ്ഞ പോലെ പറയണം. എന്താണോ ജാതി പറയുന്നു, ജാതി പറഞ്ഞേ പറ്റും. എന്തുകൊണ്ട്? സംവരണം എന്ന് പറയുന്നത് മറ്റൊരു വിഷയമാണ്. അത് മറ്റൊരു വിഷയമാണ്, അത് പ്രത്യേകം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അവിടെ അത് പറയേണ്ടി വരും. പിന്നെ അത് പറയുമ്പം ജാതി പറയരുതെന്നൂടെ പറഞ്ഞാൽ അത് ഒരിക്കലും യോജിക്കില്ല. സംവരണം വാങ്ങുന്നവർക്ക് മാത്രം ജാതി പറയാം, സംവരണം കിട്ടാത്തവരൊന്നും ജാതി പറയരുതെന്ന് പറയുന്നതിന് യാതൊരു യുക്തിയില്ല. പറയാൻ പറ്റില്ല. അപ്പോ അത് പിന്നെ എന്താണ് ജാതി? ജാതിക്കുള്ളിൽ ജാതി, മറ്റു ജാതി, മറച്ച ജാതി, ഇങ്ങനെ പലതരത്തിലും. നമുക്ക് സംവരണം എന്ന് പറയുന്നത് ഭരണഘടനയിൽ പരമായ ഒരു അവകാശമാണ്. ആ ജാതി ആർക്കൊക്കെയാണ് അവകാശമുള്ളവർ അത് ആ ജാതി പറഞ്ഞു തന്നെ ആ അവകാശം വാങ്ങണം. അതിന് വേറെ വഴിയൊന്നുമില്ല. മനസ്സിലായോ? ഏ അങ്ങനെ അത് എന്ന് പറയുന്നത് ഇത് പിന്നെ ഞാൻ എന്താണ് ഞാന് ശബരിമലയിലെ സ്ത്രീ വിഷയത്തെ കുറിച്ച് പറഞ്ഞ പ്രസംഗം കേട്ടായിരുന്നു. കേട്ടോ? ഇല്ല, ഇതൊക്കെ രണ്ട് വിഷയങ്ങളാണ്. ഇതൊക്കെ ഭരണഘടനാപരമായ വിഷയങ്ങളാണ്. മനസ്സിലായി? അതിനെ പ്രത്യേകം മനസ്സിലാക്കണം. ഗുരു പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കീഴിൽ രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചിരുന്നപ്പോ ധർമ്മരാജ്യം എന്ന് പറഞ്ഞിരുന്ന ഒരു അധർമ്മരാജ്യത്തിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് ആര് പറയുന്നത്? ഗുരു പറയുന്നത്. അധർമ്മരാജ്യം ഒരു അവിടെ നടന്ന കാര്യങ്ങളാണ് ഗുരു പറയുന്നത്. അപ്പൊ അവിടെ ജാതീയമായ അവശത അനുഭവിക്കുന്നതിന് ആ കാലഘട്ടത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഗുരു കണ്ട ഒരു മാർഗമാണെന്ത്? ജാതിയില്ലാതാക്കുക. മനസ്സിലായി? അപ്പൊ ജാതി ഇല്ലാതാക്കുന്നതിന് ഗുരു എന്താ നിർദ്ദേശിച്ചത്? ആരും ജാതിയെ കുറിച്ച് ചിന്തിക്കായിരിക്കും. അതൊരു ഉന്നതമായ ഒരു ആദർശമാണ്. പക്ഷേ ജാതി സൃഷ്ടിച്ച സാമൂഹ്യമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല അവിടെ. അത് മറ്റൊരു വിഷയമാണ്. ജാതി സൃഷ്ടിച്ച സാമൂഹ്യ പ്രശ്നം എന്ന് പറയുന്നതാണ് ഒരു വിഭാഗം ജനങ്ങളുടെ പിന്നോക്കാവസ്ഥ. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഭരണഘടന മുന്നോട്ട് വെച്ച ഒരു കാര്യമാണ് എന്ത്? സംവരണം. അതായത് മുമ്പേ ഉണ്ടായിരുന്നു. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യം സംവരണം കൊണ്ടുവരുന്ന ബ്രിട്ടീഷുകാരാണ്. 1890s ആ സമയം മുതലൊക്കെ തന്നെ അതിന്റെ ചർച്ചകളും പല പ്രദേശങ്ങളിൽ പലതരത്തിലുള്ള സംവരണങ്ങളൊക്കെ നടപ്പിലാക്കി 1902s ഇന്ത്യയിൽ ആദ്യമായി 50% സംവരണം കൊണ്ടുവരുന്ന ആരെന്നറിയാം? സാഹു മഹാരാജ്. മറാത്ത വംശജനായ ശിവജിയുടെ പാരമ്പര്യത്തിൽ ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഇരിക്കെ 50% സംവരണം കൊണ്ടുവന്ന ആളാണ് സാഹു മഹാരാജ്, ഒരു രാജാവ്. അതൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും അന്ന് അത്ര വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ചുരുക്കത്തിൽ ഗുരുവിന്റെ ഇവിടെ തന്നെ എന്താണ് പ്രതിനിധി സഭയിലൊക്കെ സംവരണം വരുന്നതൊക്കെ പിൽക്കാലത്താണ്. സഹോദരനയ്യപ്പനൊക്കെ എലക്ട് ചെയ്യപ്പെടുന്നത് റിസർവേഷൻ സീറ്റിൽ നിന്ന് 28s അപ്പോഴൊക്കെയാണ് കൊച്ചി എന്റെ പ്രതിനിധി സഭയിലേക്ക് അയ്യപ്പനൊക്കെ വരുന്നത്. അത് അതിനു മുമ്പ് മത്സരിക്കാൻ ജനറൽ സീറ്റിൽ മത്സരിച്ചും പരാജയപ്പെട്ടു. കാരണം അന്ന് സമൂഹം അങ്ങനെയാണ് ചിന്തിക്കുന്നത്. സംവരണമില്ലാതെ ഒരാൾക്ക് നിന്ന് ജയിച്ചു വരാൻ പറ്റത്തില്ല. അതാണ് സി കേശവന്റെ നിവർത്തന പ്രക്ഷോഭമൊക്കെ വന്ന അങ്ങനെയാണ്. കാരണം കയ്യിലെ അവകാശങ്ങൾ വച്ചിരിക്കുന്നവരൊരിക്കലും വിട്ടുകൊടുക്കത്തില്ല. അപ്പൊ പിന്നെ ഇവിടെ സമരം വേണ്ടി വന്നു. അപ്പൊ ഇതൊക്കെ സാമൂഹ്യ പ്രശ്നങ്ങളാണ്. ഗുരു പറയുന്നത് കേവലം ആദർശപരമായ ഒരു കാര്യമാണ്. അപ്പോ ഈ ജാതിയുടെ അസമത്വങ്ങൾ സമൂഹത്തിൽ ഒരുപാട് അസമത്വങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. അപ്പൊ അത് പരിഹരിക്കുന്നതിനുള്ള ഒരു ഉപായമായിട്ടാണ് എന്ത് വന്നത്? ബ്രിട്ടീഷുകാർ തന്നെ തുടങ്ങി വെച്ചത്. അതാണ് കമ്മ്യൂണൽ അവാർഡ് ഇങ്ങനെ വന്നു. പിന്നീടത് റിസർവേഷനാക്കി. പൂനാ പാക്ട്, അതൊക്കെ ചരിത്രം പഠിച്ചു. അവിടെ റിസർവേഷൻ വരുന്നു, ഗാന്ധിജി പ്രക്ഷോഭം ഉണ്ടാക്കുന്നു, അംബേദ്കറുമായിട്ട് തുടക്കുന്നു. അംബേദ്കർ ഗാന്ധിജി ഒരിക്കലും മഹാത്മാഗാന്ധി എന്ന് വിളിച്ചിട്ടില്ല, മിസ്റ്റർ ഗാന്ധി എന്നേ പറയത്തുള്ളൂ. BBC ഒരു ഇന്റർവ്യൂ ഉണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്, ഇംഗ്ലീഷിലാണ്. മിസ്റ്റർ ഗാന്ധി എന്നേ പറയത്തുള്ളൂ. കാരണം അതിന് ഗാന്ധിജി അത്ര അനുകൂലമായിരുന്നില്ല. ഗാന്ധിജിയുടെ നിലപാടുകൾ ഈ അവശത അനുഭവിച്ച ജനങ്ങളെ സംബന്ധിച്ചുള്ള നിലപാടുകൾ അത്ര ശുദ്ധമാണെന്ന് അംബേദ്കർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. അതിനാണ് അംബേദ്കർ അതിനൊക്കെ എതിർത്തത്. എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് വിഷയങ്ങളാണ്. അപ്പോ അത് കഴിഞ്ഞ് 1987 മണ്ഡലം വന്നു. പിന്നെ അപ്പോഴാണ് ഒ ബി സിക്ക് എല്ലാം റിസർവേഷൻ തന്നെ, അതിന് മുമ്പ് SC ST ഉള്ള റിസർവേഷൻ. ഇതൊക്കെ ഇതിന്റെ ചരിത്രങ്ങൾ കുറെ പഠിക്കണം. അപ്പൊ അത് ഭരണഘടനയിൽ നിന്ന് വന്ന ഒരു കാര്യമാണ്. അത് നടപ്പിലാക്കണമെങ്കിൽ എന്ത് പറഞ്ഞേ പറ്റൂ? ജാതി എഴുതിയേ പറ്റൂ. അത് മറ്റൊരു വിഷയമാണ്. ഗുരുവിന്റെ ആദർശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കർശനമായി പാലിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭരണഘടനാപരമായ അവകാശങ്ങൾ വേണ്ടെന്ന് നോക്കിയുണ്ട്. അത് ഔദാര്യമല്ല, അതൊരു അവകാശമാണ്. അത് വേണ്ടെന്ന് നോക്കേണ്ടി വരും. അത് വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമുണ്ടല്ലോ. കഴിയുന്ന കാര്യമുണ്ടല്ലോ. റൈറ്റ്സ് എന്ന് പറയുന്ന കാര്യം വേണ്ടെന്ന് വെക്കത്തില്ല. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ പറയാൻ പോകരുത്. ഏത് ആൾക്കാർ ജാതി പേരെഴുതുന്നു എന്ന് പറഞ്ഞ് വിലപിക്കരുത്. അതിന് കാര്യമില്ല. മറിച്ച് ഇന്ന് എങ്ങനെയാണോ സമൂഹത്തിൽ ഈ പ്രശ്നം നിലനിൽക്കുന്നത്, അതിനെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ അത് എന്താണോ അത്, അപ്പോൾ റിസർവേഷനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും. അതിന്റെ ഗുണദോഷങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും. അതിൽ എങ്ങനെയൊക്കെയാണ് അത് ഫലപ്രദമാകുന്നത്. അപ്പോൾ എന്താണോ മണ്ഡലം വന്നു, പിന്നെ എന്താണോ ക്രിമിനൽ ലെയർ വന്നു സുപ്രീം കോടതിയിൽ, പിന്നെ മേൽത്തട്ട് വന്നു, വീഴ്ത്തട്ട് വന്നു. പലതരത്തിലുള്ള വിവാദങ്ങൾ അധികം നടക്കുന്നുണ്ട്. ഇപ്പോ തീയര് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ ഈഴവരുടെ കൂട്ടത്തിൽ ചേർക്കരുത്. 14% റിസർവേഷനിൽ 7% 12% ഈഴവർക്ക് കൊണ്ടുപോവുകയാണ്, ബാക്കി ഞങ്ങൾക്ക് കിട്ടുന്നു. അതുകൊണ്ട് അവർ സർക്കാരിന് നിവേദനം കൊടുത്തിരിക്കുകയാണ്, ഇത് 7-7 വീതമാക്കണം. സർക്കാർ അത് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ് പഠിക്കാൻ. അപ്പോൾ റിസർവേഷന്റെ അകത്ത് തന്നെ ഇന്ന് പല പ്രശ്നങ്ങളും വരുന്നു. SC ST വരുമ്പോൾ അവിടെ നിന്നിപ്പോൾ ഒരു ഡിമാൻഡ് വന്നിരിക്കുന്നത് ആ സംവരണത്തിന്റെ കൂടുതലും കിട്ടുന്നത് കൊല വിഭാഗത്തിനാണ്, മറ്റുള്ളവർക്ക് അത്രയും കിട്ടുന്നില്ല. അതുകൊണ്ട് അതിന് മാറ്റം വരുത്തണം. അത് എന്താണ് എല്ലാവർക്കും ചേർത്തല്ല, അതിൽ വരുന്ന ഓരോ ജാതിയും പ്രത്യേകം സംവരണം കൊടുക്കും. നിങ്ങൾക്ക് പല ഡിമാൻഡുകളും പല ചർച്ചകളും നേരത്തെ പരിധി നിശ്ചയിക്കുന്ന മാറ്റം വരുത്തണം. പിന്നെ ഒരു ഭാഗത്ത് ഗുജറാത്തിനും മറ്റും വളരെ സമ്പന്നമായ ജാതികളെ ഇപ്പൊ സംവരണം വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്തു, ജാട്ടുകൾ സമരം ചെയ്തു. അവർക്ക് വലിയ കൃഷി ഭൂമുടകളും വലിയ സമ്പന്നരുമാണ്, പാവപ്പെട്ടവരും കാണും. അപ്പോ മാനദണ്ഡം മാറണമെന്ന് പറഞ്ഞ് ഭയങ്കരമായ ലഹളകളും ഒക്കെ വന്നു. ഇതെല്ലാം കൂടെ സർക്കാർ പരിഗണിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ 50% അപ്പുറം പോകും. അത് പോകണമെങ്കിൽ പിന്നെ ഭരണഘടന മാറ്റം ചെയ്യണം. വളരെ സങ്കീർണമായൊരു വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് പുറത്തൊക്കെ ഇറങ്ങി നിങ്ങൾ സംസാരിക്കുന്നത് എന്താണ്, ഇതൊന്നും പറയാൻ പോകരുത്. ഇത്തരമുള്ള അബദ്ധങ്ങളൊന്നും പറയാൻ പോകരുത്. റിസർവേഷന് പിന്തുണയ്ക്കുകയാണെങ്കിൽ അല്ല, ഇനി ജാതി കളയണമെന്നുണ്ടെങ്കിൽ അവനവന്റെ മനസ്സിൽ നിന്ന് കളയുക. ജാതീയമായ അതേ സാധ്യമാകും. അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞത് ജാതി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ റിയാലിറ്റിയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൽ ഇനിയും വളരെ കാലം തുടർന്നുകൊണ്ടേയിരിക്കും. കുറെ കാലം കഴിയുമ്പോൾ അത് മാറുമായിരിക്കും, ഉടനെ ഒന്നും മാറുകയും. അപ്പോ എന്താണ് ഇത് റിസർവേഷൻ എന്ന് പറയുന്നത് ഒരു എന്താണ് വിതരണ നീതി, അതിന്റെ ഭാഗമെന്നാ പറയുന്നത്. അത് വേറെ സന്ദർഭത്തിൽ പറയാം. അത് ഞാൻ പറഞ്ഞു വരുന്നത് കോൺട്രഡിക്ഷൻ വരരുത്, അതിന് വേണ്ടിയിട്ട് ഈ വിഷയം പറഞ്ഞു. ഇവിടെയൊക്കെ തന്നെ ഓരോരുത്തരൊക്കെ ഈ അബദ്ധങ്ങളൊക്കെ പറയുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇതൊക്കെ കേട്ട് വായിച്ചിട്ട് നിങ്ങളും ഇതൊക്കെ ആവർത്തി അന്ന് പറയാൻ പോകരുത്. അതുകൊണ്ടാണ് എന്ത് സഹോദരൻ അയ്യപ്പൻ നിലപാട് മാറ്റിയത്. എന്തു പറഞ്ഞു? ജാതി പറയണം, പറഞ്ഞാലേ കാര്യം നടക്കും. ഇല്ലെങ്കിൽ അത് വലിയ മണ്ടത്തരമായിപ്പോ. അപ്പോ ആ നിലപാടിലേക്ക് പോകണം. സഹോദരൻ അയ്യപ്പൻ പലതും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരു സഹോദരൻ അയ്യപ്പനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അയ്യപ്പനെ പോലെ 10 പേരുണ്ടെങ്കിലേ ഈ പരിഷ്കരണങ്ങളെല്ലാം വളരെ വേഗത്തിലാകും. അങ്ങനെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഗുരു അഭിപ്രായപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അയ്യപ്പൻ പറഞ്ഞ കാര്യം അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ സഹോദരൻ അയ്യപ്പനെ പുലയൻ അയ്യപ്പൻ എന്ന് വിളിച്ചതും സമുദായത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ചതൊന്നും വേറെ പുറത്തുനിന്നാരും വന്നൊന്നുമല്ല, നമ്പൂരിമാരൊന്നുമല്ല അത് ചെയ്തത്. ആരാ ചെയ്തത്? അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ ആന്തരികമായിട്ടും ഉണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് വേണം ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്, ഇതൊക്കെ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഏത് വിഷയം പറഞ്ഞാലും ശരി, എന്താണ് വൈവിധ്യങ്ങൾ വരാൻ പാടില്ല. അപ്പോൾ കർമ്മത്തെക്കുറിച്ച് പറഞ്ഞാലും വീതിയിൽ പറയുന്ന കർമ്മയോഗത്തിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. പിന്നെ ഈ വൈരുദ്ധ്യങ്ങൾ വ്യാഖ്യാതാക്കൾ പരിഹരിക്കുന്നത് ആധുനിക വ്യാഖ്യാതാക്കൾ അഭ്യാസം ചെയ്തിട്ടാണ്, ഒരുപാട് വേർത്ത് വ്യാഖ്യാനിച്ച പരിഹരിക്കുന്നത്. പഴയ വ്യാഖ്യാതാക്കളെ സംബന്ധിച്ച് വൈരുദ്ധ്യമൊന്നുമില്ല. താമസിക്കാതെ വെട്ടാൻ പോവാം. അതുകൊണ്ട് എന്താണ് ആ കോൺട്രഡിക്ഷൻ? ഗുരു പറയുന്ന ഇതെന്ന് പറയുന്നത് അതല്ല. അവിടെ പറയുന്ന കോൺട്രഡിക്ഷൻ എന്നുള്ള കാര്യമില്ല. പറയുന്ന ഇതാണ്, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, സ്വാർത്ഥപരമായി പ്രവർത്തിക്കുക. ഇത് ഒരു സാമാന്യമായ രീതി ഏത് മനുഷ്യനും ശീലിക്കാമെന്നുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അതെന്ത് ചെയ്യും? ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം അതൊരു പരാജയമാണ്. ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉയർച്ച ഇല്ല. മോക്ഷം എന്ന് പറയുന്ന, മുക്തി എന്ന് പറയുന്ന ഒരു തത്വത്തെ, സിദ്ധാന്തത്തെയൊക്കെ ഗുരു അംഗീകരിക്കുന്ന ആളാണ്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് പറയണം, ഇത് പലതരത്തിൽ ചർച്ച ചെയ്യാമെന്നുള്ളൊരു വിഷയമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും.